ആർട്ടിക്കിൾ 295 എ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു സംഗതിയാണ്. ആരുടെയെങ്കിലും മതത്തെയോ അവരുടെ വിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്തക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തു പോകും. അതാണ് ആർട്ടിക്കിൾ 295. ഇപ്പൊ രാമനെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കും. അതൊരു തരത്തിലുള്ള ഒരു മതനിന്ദാ കുറ്റമാണ്, ബ്ലാസ്ഫമി എന്ന് പറയും. അത് ഇന്ത്യയിലില്ല, പാകിസ്ഥാനിലും മറ്റുമൊക്കെ ഉണ്ട്. അവിടെ മതത്തെ നിന്ദിച്ചു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലും, ജനങ്ങളിൽ തന്നെ കൊന്നു കളയും. അല്ല കോടതി വിചാരണ ചെയ്ത വധശിക്ഷയ്ക്ക് വരും. അത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് അങ്ങനെയാണ്. ഇവിടെ അത്രയും എന്നാലും നമ്മള് മതങ്ങളുടെ ഇടയിൽ കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ട് ആ മതത്തിലുള്ളവരായാലും ശരി, വേറെ മതത്തിലുള്ളവരായാലും ശരി, കൊണ്ടോ ജനങ്ങളുടെ വികാരങ്ങൾ മെണ്ണപ്പെടുത്തിയ അവരുടെ വിശ്വാസങ്ങൾ മെണ്ണപ്പെടുത്തി കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. അതിന് ഞാൻ ഈ മതത്തിലുണ്ടാണ് എന്ന് പറഞ്ഞ് രക്ഷയൊന്നും ഇല്ല. അങ്ങനെ ഇതുവരെ അങ്ങനെ കാര്യമായാലും ശിക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ അത് ബ്രിട്ടീഷുകാരനെ ചേർത്താണ് പണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ വന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ രാമനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിന്ദുക്കളുടെ ദൈവമായ രാമനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഏത് രാമനെ കുറിച്ചാ? ഒരു കാവ്യം, ആദികാവ്യം എന്ന് പറയുന്ന ഒരു കാവ്യം. ആ കാവ്യത്തില് ആ കവി അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തെ കുറിച്ചാണ്. ആ കഥാപാത്രത്തെ ആ കാവ്യത്തിന്റെ രീതിയിൽ നമ്മൾ വിമർശിക്കുകയാണ്. കാവ്യം വിമർശനമെന്നേ അതിനെ എടുക്കാവും, മറിച്ച് അത് ദൈവത്തെ വിമർശിക്കുന്നു എന്നെടുത്ത പ്രശ്നമാണ്. കാവ്യത്തിലൊരു കഥാപാത്രത്തെ നമ്മൾ വിമർശിക്കുന്നു. വിമർശിക്കുക എന്ന് വെച്ചാൽ അതിനെ പരിശോധിച്ച് നോക്കുന്നു എന്താണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്, അതനുസരിച്ച് നമ്മൾ വിമർശിക്കുന്നു. എന്താ നമ്മൾ ദൈവത്തെ ആക്ഷേപിക്കുകയല്ല, അങ്ങനെ ആൾക്കാർക്ക് തോന്നാനും പാടില്ല. തോന്നിയാൽ അത് പ്രശ്നമാണ്. പിന്നെ അപ്പൊ അതല്ലേ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന രാമൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛന്റെ രാമനാണ്. എഴുത്തച്ഛന്റെ രാമൻ എന്ന് വെച്ചാൽ ഭഗവാൻ. പിന്നെ വടക്കേന്ത്യക്കാരുടെ മനസ്സിലിരിക്കുന്ന രാമചരിത മാനസത്തിലെ രാമനാണ്. എല്ലാ ഗുണങ്ങളും തികഞ്ഞ, അത് വാൽമീകിയുടെ രാമായണത്തിലും പറയുമെങ്കിലും വാൽമീകിയുടെ രാമനോട് മറ്റുള്ളവരെ എന്ന് പറയും, നീ എന്താണ്, നീ ദൈവമാണെന്ന് പറയുമ്പോൾ രാമൻ പറയും ഞാൻ ദൈവനെന്ന് പറയും, ഞാൻ ദൈവമെന്ന് പറയും, ഞാൻ മനുഷ്യനാണെന്ന് പറയും. ദൈവമല്ലാന്ന് പറയും, ഞാനൊരു മനുഷ്യനാണെന്ന് പറയും. മറ്റിടത്ത് അങ്ങനെയല്ല, സാക്ഷാൽ ദൈവമായിട്ട് തന്നെയാണ്. അപ്പൊ ആ ദൈവമാണ് ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ആ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ എന്താണ് ക്ഷേത്രമൊക്കെ നിർമ്മിക്കുന്നത്. അത് വേറെ നമ്മുടെ കാവ്യത്തിലെ കഥാപാത്രമായ ദൈവം വേറെ. ഇപ്പോ ചിന്താവിഷ്ടയായ സീത രാമനെ വിമർശിക്കുന്നുണ്ട്, വലതും പറയുന്നുണ്ട്, ന്യായീകരിക്കുന്നുമുണ്ട്, വിമർശിക്കുന്നുമുണ്ട്, എന്ന് ശരിയല്ല ചെയ്തത്. അപ്പൊ അതുപോലെയാണ്, അതുപോലെ ഒരു വിമർശനമായിട്ട് അതിനെ എടുക്കാവും. ദൈവത്തിന് വിമർശിച്ചായിട്ട് എടുത്ത പ്രശ്നം. എന്റെ കാവ്യത്തിൽ പറയുന്ന കാര്യങ്ങളെ നമ്മള് പറയുന്നു, അപ്പൊ കുഴപ്പമില്ല. ദൈവത്തെ വിമർശിച്ച പറയുന്ന തന്നെ തെളിവ്, വേറെ എന്താ തെളിവ്? ആ കാവ്യത്തിലുള്ള രാമനാണെന്ന് പറഞ്ഞാ നമ്മൾ ദൈവത്തെ അല്ല പറയുന്നു. കാവ്യത്തിലെ ഒരു കാവ്യത്തിലെ രാമൻ, രാമൻ ഒരുപാട് കാവ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ആ കാവ്യത്തിലെ കഥാപാത്രത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ആ കഥാപാത്രത്തെയല്ല വിമർശിക്കുന്നത്, വേറൊന്നും. കാരണം കഥാപാത്രത്തെ വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം കഥാപാത്രം എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, വേറെ ആരോ എഴുതി വെച്ചാണ്. അങ്ങനെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മറ്റൊരാളുടെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ വിമർശിക്കുന്ന കഥാപാത്രത്തെയല്ല, സൃഷ്ടിച്ചാളുടെ മനോഭാവത്തെയാണ്. ആരാണോ അത്തരം ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, അവരുടെ നിഗൂഢമായ താല്പര്യങ്ങൾ എന്താണ്, അതുകൊണ്ട് അവരെങ്ങനെയാണ് സമൂഹത്തെ നിയന്ത്രിച്ചത്, സമൂഹത്തെ മലിനമാക്കിയത്, അത്തരം കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വിമർശനം എന്ന് പറയുന്ന ആ കഥാപാത്രത്തിനുമല്ല, കഥാപാത്രത്തിലൂടെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ കാവ്യകർത്താവിനെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല. അയാളിതൊക്കെ എഴുതി കയറ്റി കഴിഞ്ഞപ്പോൾ അയാൾക്ക് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ദിവ്യമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ട് അതിലൂടെ സമൂഹത്തിന് വിനാശകരമായ പല ആശയങ്ങളും അയാൾ അതിലൂടെ എഴുതി പഠിപ്പിച്ചു പുറത്തു കൊണ്ടുവന്നു. അത്തരം ആശയങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് ആ വ്യക്തിയുടെ ആ കാഴ്ചപ്പാടിനെയാണ്, ആ വ്യക്തിയുമല്ല ഒരു കൂടെ ചിന്തിച്ച ആ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെയാണ്, സമൂഹത്തിന് വിനാശകരമായ ആശയങ്ങളെ നമ്മൾ വിമർശിക്കുന്നത്. ഇപ്പൊ രാമൻ പറഞ്ഞു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സീതയോട്, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി, ഞാൻ നിന്നോട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, നിനക്ക് വേണ്ടി എന്തും ചെയ്യും, പക്ഷെ പശുവിനും ബ്രാഹ്മണനും വേണ്ടി നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ അത് രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച ആ വ്യക്തിയുടെ ഒരു വലിയ ആശയം പറയണം. എന്താണ് ഈ സമൂഹം മുഴുവൻ എന്തിനു വേണ്ടിയായിരിക്കണം, ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം ബ്രാഹ്മണന് വേണ്ടി ജീവിക്കണം, അവനുവേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകണം, ബ്രാഹ്മണോ മമ ദൈവതം, ഈ ഒരാശയത്തെയാണ് പറയുന്നത്. ഇത് തെറ്റെന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അവിടെ രാമൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു കഥാപാത്രം മാത്രമാണ്, അത് കഴിഞ്ഞോട് രാമൻ എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. പക്ഷെ എന്റെ പിന്നിലെ ഒരു ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്, സമൂഹത്തെ പഠിപ്പിക്കണത് സമൂഹം മുഴുവൻ അങ്ങനെ ആയിരിക്കണം, ബ്രാഹ്മണന് വേണ്ടി എല്ലാം ത്യജിക്കാൻ, ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാകണം. അതാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ല ദൈവത്തെയാണ് ആൾക്കാർക്ക്, ദൈവം എന്ന് പറയുന്ന ആൾക്കാരുടെ മനസ്സിരിക്കുന്ന ഒരു വികാരമാണ്. ഈ പറയുന്ന സംഭവങ്ങളെന്ന് പറയുന്ന ഒരു സാഹിത്യ സൃഷ്ടിയാണ്, അതിന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ രാമനെ കുറിച്ച് പറയുമ്പോൾ അതുകൂടെ വ്യക്തമായും പറയണം, എന്തെങ്കിൽ നാളെ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവും. നിത്യാനിത്യ വസ്തുവേഹം ഇഹാമുത്ര ഫലഭോഗ വിരാഗം, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോ സുഖഭോഗങ്ങളെല്ലാം അനിത്യമാണോ എന്ന് മനസ്സിലാക്കുന്നു. അത് നേടുന്ന എങ്ങനെ, വൈദികമായ കർമ്മങ്ങൾ ചെയ്ത് നേടുന്നു, അതൊക്കെ അനിത്യമാണ് എന്നറിയും. അനിത്യമാണെന്ന് പറയുമ്പോൾ അതിന് താല്പര്യമില്ലാതെ, അതാണ് ഫലഭോഗ വിരാഗം. കാരണം ഒരുപാട് ക്ലേശിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, വൈദിക കർമ്മങ്ങൾ ഒരുപാട് ക്ലേശിച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം അത് സ്ഥായിയല്ല, അത് നശിച്ചു പോവും, വീണ്ടും ജന്മം, വീണ്ടും ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടി വരിക. ഇതൊക്കെ അറിയുമ്പോൾ ആൾക്കാർക്ക് അതിനോട് താല്പര്യം കുറയും. അപ്പൊ അതിന്റെ നേരം മറുവശം എന്താണ്, നിത്യ അനിത്യ വസ്തുവിവേകം. അപ്പൊ നിത്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കും. അപ്പൊ നിത്യമായ മോക്ഷം, അതിനോട് ആഗ്രഹം, നശിക്കാത്ത ഫലം, അതാണ് മോക്ഷം. അപ്പോ നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയുന്നതും ഇഹാമുത്ര ഫലഭോഗ വിരാഗം എന്ന് പറയുന്നതും കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല. അനിത്യം എന്നറിഞ്ഞാൽ അതിനോട് വിരാഗം, വിരക്തി ഉണ്ടാകുന്നു, എന്നുവെച്ചാൽ വേണ്ടെന്ന് വയ്ക്കുന്നു. നിത്യം എന്നറിയുമ്പോൾ അതിനോട് താല്പര്യം ഉണ്ടാകുന്നു. ഈ നിത്യം എന്ന് പറയുന്നത് വൈദികന്മാരുടെ തന്നെ കാഴ്ചപ്പാടാണ്. കാരണം വൈദികന്മാര് യാഗം ചെയ്യാൻ പറഞ്ഞപ്പോ സ്വർഗകാമോ യജേത, സ്വർഗം വേണ്ടവൻ യാഗം ചെയ്യണം എന്ന് പറയുന്ന തട്ടിപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവര് അവിടെ ചോദ്യം വന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്നാലും ഒന്നുകൂടെ പറയാം. ഇപ്പൊ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യുന്നു, മരിച്ചതിന് ശേഷമാണ് എന്ത് കിട്ടുന്നത്, സ്വർഗം. മരിച്ചതിന് ശേഷമാണ് സ്വർഗം കിട്ടുന്നത്. പിന്നെ ഇപ്പൊ യാഗം ചെയ്യുന്നു, ഞാൻ മരിക്കുന്നു, മരിച്ചു പോകുന്ന എനിക്ക് എങ്ങനെ സ്വർഗം കിട്ടും മരിച്ചതിന് ശേഷം? അപ്പൊ അപ്പൊ അവിടെ വൈദ്യം കണ്ടുപിടിച്ച ഒരു ബുദ്ധിയാണ് ആത്മാവ്. അവിടെ നിന്നാണ് ഈ ആത്മാവിന്റെ തുടക്കം. അതല്ലാതെ ഒരു നല്ലതിനു വേണ്ടി പറഞ്ഞല്ല, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു, നല്ലൊരു ഉദ്ദേശത്തിൽ പറഞ്ഞു. നീ മരിച്ചു പോയാലും നിന്റെ ആത്മാവ് മരിക്കത്തില്ല. ആഹാ, അപ്പൊ കൊള്ളാമല്ല. അങ്ങനെയാണ് നിത്യം വന്നത്. നീ യാഗം ചെയ്യുന്നു, നീ ചത്തുപോകുന്നു, പക്ഷെ ഒന്ന് ശേഷിക്കും, എന്താണോ നിന്റെ ആത്മാവ്. അതെന്താ? അത് നിത്യമാണ്, നശിക്കുന്നില്ല. അപ്പൊ സ്വർഗത്ത് പോകുന്ന ആര്? നിന്റെ ആത്മാവാ പോകുന്നത്. നിന്റെ ഈ ശരീരം ഇതൊക്കെ ഇവിടെ കിടക്കും, നശിച്ചു പോകും. അപ്പൊ ആത്മാവെന്ന് പറയുന്ന ഒരു സങ്കല്പം ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ടാണ്. ഇവരെ കൊണ്ട് യാഗം ചെയ്യിച്ച് ദക്ഷിണ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ശരീരത്തിൽ നിന്ന് വ്യതിരിക്തമായി ഒരാത്മാവുണ്ട്. ആത്മാവാണ് കർമ്മം ചെയ്യുന്നത്. ശരിക്കും ശരീരം കൊണ്ടൊക്കെ നമുക്ക് കർമ്മം ചെയ്യുന്നു തോന്നിയാലും ശരിക്കും ചെയ്യുന്ന ശരീരമാണ് പിന്നെയോ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. ഈ ആത്മാവ് മരണശേഷം, എന്നിട്ട് ശരീരം നശിച്ചതിന് ശേഷം പരലോകത്ത് പോയി അവിടെ എല്ലാ അസുഖങ്ങളും അനുഭവിക്കും. അപ്പൊ അത് നിത്യമായി അങ്ങോട്ട് പോയി സുഖങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നു. നിത്യമായി അതുകൊണ്ട് നീ ഇപ്പോ ഇവിടെ കർമ്മം ചെയ്തു, നിന്റെ സമ്പത്തെല്ലാം ചെലവഴിച്ചു, ഇവിടെ സ്വർഗമൊന്നും കിട്ടിയില്ല, ഇവിടെ വെച്ച് മരിച്ചുപോയി. എന്നാലും നിങ്ങൾ യാതൊന്നും കൊണ്ടും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നിന്റെ ആത്മാവ് നശിക്കുന്നുണ്ട. എല്ലാ മതങ്ങളിലും ഈ തട്ടിപ്പുണ്ട്. കാരണം സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും ഒന്ന് ശേഷിക്കണം. ഇപ്പൊ ശേഷിച്ചാൽ ശരീരം എന്തായാലും നശിച്ചു എന്ന് അവർക്കറിയാം. കത്തിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ജീർണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും പറയും നിങ്ങൾക്ക് മരണശേഷം സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് വേണം. അങ്ങനെയാണ് ആദ്യം ഈ കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. പിന്നെ തത്വചിന്തകന്മാരൊക്കെ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആത്മാവിന് അവർ പുതിയ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. അത് പിൽക്കാലത്ത് സംഭവിച്ച കാര്യമാണ്. ആദ്യം ഇതൊരു സദുദ്ദേശത്തിലല്ല ഈ ആത്മാവെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നു. പുരോഹിതന്മാര് യാഗം ചെയ്യിപ്പിക്കാൻ വേണ്ടി പരലോകത്ത് പോകാൻ വേണ്ടി ഒന്ന് വേണം, അതിനു വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഈ തത്വചിന്തയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അവരുടെ ചില ഭാവനകളും ചില സങ്കല്പങ്ങളും ഒക്കെ ഉള്ളു. അപ്പോ അനിത്യം എന്താണെന്ന് മനസ്സിലായി. ഈ സ്വർഗം അല്ലെങ്കിൽ ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം അനിത്യമാണ്. അതും മനസ്സിലാക്കും. എല്ലാം അനിത്യമാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ധനം ഉള്ള സമ്പത്ത് മുഴുവൻ ചെലവാക്കി ചെലവഴിച്ച് ചെയ്യുന്ന ഈ യാഗം, അതിന്റെ ഫലം അതും അനിത്യമാവേണം. അതനിത്യമാകുമ്പോഴും ആത്മാവ് അവിടെ നിത്യമായിട്ടിരിക്കുന്നു. അതനിത്യമായി കഴിയുമ്പോഴും ആത്മാവ് തിരിച്ചിങ്ങോട്ട് വരുന്നു, വീണ്ടും കർമ്മം ചെയ്യാൻ അവിടെ വരുന്നു. അപ്പൊ നിത്യമായ ഒന്നുണ്ടെന്ന് അറിഞ്ഞ് വേദത്തിൽ തന്നെ ഉണ്ട് നിത്യവും അനിത്യവും. അപ്പോ ഒന്ന് അനിത്യവും എന്നറിഞ്ഞ മനുഷ്യർക്ക് അതിൽ വിരക്തി ഉണ്ടാവും. വിരക്തി എന്ന് വെച്ചാൽ താല്പര്യമില്ലായ്മ, അത് അനുഭവിക്കാൻ താല്പര്യമില്ലായ്മ ഉണ്ടാവും മനുഷ്യർ. ഉണ്ടാവും. അനിത്യം എന്നറിയുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് താല്പര്യക്കുറവുണ്ടാകത്തില്ല. ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എത്ര ടേസ്റ്റ് എത്ര കഴിച്ചാലും 3 മണിക്കൂർ കഴിവ് അതിന്റെ ആവശ്യം. 3 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നശിച്ചു പോകും. വീണ്ടും വിശക്കും, വീണ്ടും ആഗ്രഹം ഉണ്ടാകത്തില്ലേ? ഭക്ഷണം അനിത്യമാണെന്നറിഞ്ഞാലും നമുക്ക് ആഗ്രഹം ഉണ്ടാകും. അതുപോലെ പല കാര്യങ്ങളും അങ്ങനെയാണ്. അനിത്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടായി തീരും, എന്നാലും ജീവിച്ചിരിക്കാൻ പറ്റും. പക്ഷെ യാഗം അതുപോലെയല്ല. യാഗം എന്ന് പറയുന്നത് ഒരുപാട് ആയാസമുള്ള കാര്യമാണ്, ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. ഒരുപാട് പണം മുടക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ആയാസപ്പെട്ട് ഒരു യാഗം ചെയ്തു കഴിഞ്ഞ് അതിന്റെ ഫലം എത്ര വലിയ സുഖമാണെങ്കിലും ശരി നശിച്ചു പോകും എന്നറിഞ്ഞ ആൾക്കാരൊക്കെ എന്തുവരും? അത്രയും കഷ്ടപ്പാട് ഉള്ളതുകൊണ്ട് അത്രയും പണം ചെലവാക്കേണ്ടി വരുന്നുണ്ട്, അവർക്ക് താല്പര്യം ഉണ്ടാകുന്നത്. അതാണ് അതിന്റെ വിരക്തി വരുന്നത്. ഇപ്പോ കൃഷി ചെയ്തു, വിളവെടുക്കേണ്ട സമയമായപ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം ഒന്ന് നശിച്ചുപോയി എന്ന് വിചാരിച്ച് കൃഷിക്കാരൻ കൃഷി നിർത്തും? ഇല്ല, ആ വീണ്ടും കൃഷി നഷ്ടം വന്നാൽ പിന്നെ നിരന്തരം വന്നു കഴിഞ്ഞാൽ അവൻ നിർത്തത്തോളൂ, വേറെ എന്തെങ്കിലും പണി നോക്കും. വീണ്ടും അവൻ പ്രതീക്ഷയോടുകൂടി ചെയ്യും, കാരണം അത് അവന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അത് അവന്റെ ജീവിത പ്രശ്നമാണ്. അവൻ ആഹാരം കഴിക്കണമെങ്കിൽ കൃഷി ചെയ്തേ പറ്റും, വേറെ വഴിയില്ല. അതുകൊണ്ട് നഷ്ടം വന്നാലും സഹിച്ചുകൊണ്ട് അവൻ കൃഷി ചെയ്യും. സ്വർഗം അതുപോലെയല്ല, ഇവിടെ എല്ലാം ചെയ്യുന്നു സ്വർഗത്തിലേക്ക് വേണ്ടി. അത് നഷ്ടമായാലും ലാഭമായാലും ഇവിടെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല, ഈ ജന്മത്തിലൊന്നും ബാധിക്കുന്നില്ല. ഒരു ഭാഗത്ത് പറയുന്ന അവിടെ ചെന്ന് അസുഖം അനുഭവിക്കുക, അന്ന് വേറെ ഭാഗത്ത് പറയുന്ന എല്ലാം നശിച്ചു പോകും. അങ്ങനെ ഉള്ളിടത്താണ് മനുഷ്യന് വിരക്തി ഉണ്ടാകുന്നത്. അവിടെ വിരക്തി ഉണ്ടാകും. പിന്നെ ഇതിനെ ഇതൊക്കെ ചെയ്യുന്നു, ഇത്രയും കഷ്ടപ്പെട്ടു നമ്മളൊരു എന്താണ് വലിയൊരു എസ്റ്റിമേറ്റഡ് 1 കോടിയുടെ ഒരു വീട് വയ്ക്കുന്നു, 1 കോടി മുടക്കി ഒരു വീട് വയ്ക്കുകയാണ്. പക്ഷെ അതൊരു ചതുപ്പ് നിലത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇവിടെ ഈ കെട്ടിടം നിൽക്കിയില്ല മറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു എന്തു ചെയ്യും? പിന്നെ ആ പണി അവിടെ നിർത്തും, പിന്നെ അത് ചെയ്യത്തില്ല. എത്ര പൈസ മുടക്കിയാണ്? അപ്പം വലിയ ചിലവുള്ള കാര്യങ്ങൾ, ഒരുപാട് ആയാസമുള്ള കാര്യങ്ങൾ നശിച്ചു പോകുന്ന കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ വിരക്തനാകും, അതിൽ താല്പര്യമില്ലാതാകും. അതാണ് സ്വർഗത്തിൽ, സ്വർഗസുഖത്തിൽ ഒരാൾക്ക് താല്പര്യമില്ലാതെ വരുന്നത്. ഇഹലോകത്തിലെ സുഖങ്ങൾ എന്ന് പറയുന്നത് താല്പര്യമില്ലാതെ വരുന്നത് അനിത്യമാണെന്നറിഞ്ഞുകൊണ്ട് മാത്രമല്ല, അതെന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. അത് അനിത്യമാണെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് വിരക്തി വരത്തില്ല. ദോഷം ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു? അയാൾക്ക് അതിനോട് വിരക്തി ഉണ്ടാകും. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് വലിയ ആഗ്രഹമാണ് ഭക്ഷണം, പക്ഷെ രോഗങ്ങളുണ്ടാക്കുമെന്ന് അയാൾക്ക് സ്വാനുഭവത്തിലൂടെ തന്നെ ബോധ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യും? ഭക്ഷണം നിയന്ത്രിക്കും. അതുപോലെ ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള അസുഖങ്ങളിൽ മനുഷ്യന് വിരക്തി വരുന്നത് അത്തരത്തിലാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് അനിത്യമാണെന്നറിയുന്നതുകൊണ്ട് മാത്രമല്ല, അനിത്യമാണ് ദോഷമാണ് ഇങ്ങനെ പല പലതും കൊണ്ടാണ്. പിന്നെ തനിക്ക് പറ്റിയതല്ല, വേറൊരാൾക്ക് പറ്റുകയാണെങ്കിലും എനിക്കത് പറ്റിയതല്ല. അല്ലേ, ഡയബറ്റിക്സുകാർക്ക് പറ്റിയതല്ല മധുരം, വേറൊരാൾക്ക് ഇത് പറ്റിയതാണ്. അപ്പോൾ മധുരം ഒഴിവാക്കുന്നു. ഇതുപോലെ പല കാരണങ്ങളുകൊണ്ടാണ് വിരക്തി ഉണ്ടാകുന്നത്. അതിൽ പിന്നെ ശേഷിക്കുന്ന നിത്യമാണ്. നിത്യത്തോട് താല്പര്യം ഉണ്ടാകും. അനിത്യത്തെ അടുപ്പാടെ വിടും. അങ്ങനെയാണ് രണ്ട് യോഗ്യതകളെ കുറിച്ച് പറയാം. ആത്മവിചാരത്തിന് വേണ്ട യോഗ്യതകളായിട്ടാണ് പറയുന്നത്, ആത്മവിദ്യയ്ക്ക് വേണ്ട യോഗ്യത. പഴയകാലത്ത് നിത്യാനിത്യ വസ്തുവേകവും ഗാമൂത്ര ഫലഭോഗ ഇന്നത്തെ ചുറ്റുപാടുകളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായി? പഴയ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കണ്ടുകൊണ്ട് അന്ന് പറഞ്ഞാണ്. ഇന്നത്തെ മനുഷ്യര് അങ്ങനെ പരലോക ഫലത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി പരലോകത്ത് സ്വർഗത്തും മറ്റും പോകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്ന് വിരക്തി വരുത്തുമില്ല. അത് അവരുടെ വിശ്വാസമാണ്. ഇപ്പൊ ഖുറാനിലും ബൈബിളും ഒക്കെ വിശ്വസിക്കുന്നവര് പരലോകത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നവരും. അവർക്കൊരിക്കലും അതിൽ നിന്ന് വിരക്തി വരത്തില്ല. കാരണം അത് അവരുടെ വിശ്വാസം അനുസരിച്ച് ദൃഢമായ വിശ്വാസമാണെങ്കിൽ അതാണ് അവരുടെ മോക്ഷം, പരലോകത്തെത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് വിരക്തി വരത്തില്ല. അവരങ്ങോട്ട് പോകാൻ തന്നെ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ഇവിടെ അവരുടെ മത ആചാരങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി പാലിക്കും. അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നുമില്ല അതിൽ നിന്ന് വിരക്തരാണോ, ആ മതഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നില്ല. മറിച്ച് പറയുന്ന എന്താണ്, പരലോകത്തിൽ പോകാൻ വേണ്ടി ഇവിടെ ജീവിക്കുക, അതാണ് പറയുന്നത്. പരലോകത്ത് പോകാൻ എന്ത് ചെയ്യണം? ഒരാളെ കൊന്നാ പരലോകത്ത് പോകാൻ പറ്റുമെങ്കിൽ എന്നാലും പ്രശ്നമുണ്ട്. കൊന്നാലും ശരി, പോകുക. പരലോകമാണ് മുഖ്യം, ഇഹലോകമാണ്, അതാണ്. ഇവിടെയും പറയുന്നുണ്ട്, കൊന്നാൽ പരലോകം കിട്ടുമെങ്കിൽ നീ കൊല്ലുക. അതിവിടെയും പറയുന്നുണ്ട്, മറ്റു മതങ്ങളിൽ മാത്രമല്ല, പല മതസാരവും ഏകം, എല്ലാ മതത്തിലും ഇതൊക്കെ തന്നെ പറയും. കൊന്നുകഴിഞ്ഞാ എന്തുവരും? സ്വർഗത്ത് പോകാൻ പറ്റുമെങ്കിൽ കൊല്ലുക, അതായിരിക്കും. മറ്റൊന്നും തന്നെ പഠിക്കും, എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷെ അത് സാരമല്ലെന്നേ ഉള്ളൂ, മതത്തിന്റെ സാരമല്ല അത്. മതത്തിൽ അങ്ങനെയൊക്കെ പറയുന്നു, ഗുരു അതിനെ സാരമായി കണക്കാക്കിച്ചു. ആ വ്യത്യാസം കൂടെ ഉണ്ട്. അത് മതത്തിന്റെ ഓരോരോ ഉപദേശങ്ങൾ, ഓരോ ആചാരങ്ങൾ, ഓരോ പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ന്യായീകരണങ്ങളാണ്. യുദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയും, യുദ്ധം ചെയ്യുന്നവൻ ഇവിടെ എത്തിച്ചേരും സ്വർഗത്തിൽ. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു, പരലോകം അനിത്യമായതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മതിയാക്കുക. ഇനി ഇഹലോകത്തിലെ സുഖങ്ങൾ അതും അനിത്യമായതുകൊണ്ട് അതുമല്ല അവസാനം ചെയ്യുക. ഇതിനെല്ലാം വിരക്തനാകുക, താല്പര്യമില്ലാത്തവനായാലേ ആത്മവിദ്യക്ക് അധികാരിയാകും എന്നാണ്. അപ്പൊ ആത്മവിദ്യ വേണ്ടവർക്ക് വേണ്ടി പറയുന്നതാണ്. അത് പൊതുവെ എല്ലാവരും സമ്മതിക്കും. പരലോകത്തിന്റെ കാര്യം ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഇഹലോകത്തിലെ സുഖങ്ങളൊക്കെ എങ്ങനെ വിടാൻ പറ്റും? ഇഹലോകത്തിലെ സുഖങ്ങൾ മനുഷ്യന് വിടാൻ പറ്റുമോ? ഈ ലോകത്തിലെ ഇഹലോകം എന്ന് ചെയ്യുന്നു, ഇവിടുത്തെ സുഖങ്ങളൊക്കെ വിടാൻ പറ്റുമോ? അത്ര എളുപ്പമായ കാര്യമല്ല ഇഹലോകത്തിലെ സുഖം വിടുക എന്ന് പറഞ്ഞു. ഇഹലോകത്തിലെന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാം എന്താണോ, എല്ലാ മനുഷ്യരും അവന്റെ പ്രാഥമികമായ സുഖ സൗകര്യങ്ങളെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഇഹലോകത്തിലെ സുഖങ്ങൾ വേണ്ടെന്ന് ആരും വയ്ക്കത്തില്ല. സ്വാമിമാരായാലും അങ്ങനെയാണ്, ഇഹലോകത്തിലെ സുഖം ആരെങ്കിലും വേണ്ടെന്ന് വയ്ക്കും? ഒരിക്കലും വെച്ചില്ല. ഇത് ഈ വേദാന്തമൊക്കെ ഇങ്ങനെ നിരന്തരം പറയുന്നവരും പ്രസംഗിക്കുന്നവരും എല്ലാവരും തന്നെ ഇവിടെയുള്ള സ്വാമിമാർക്കൊന്നും കിട്ടത്തില്ല. വടക്കേന്ത്യയിലെ സ്വാമിമാരെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ഈ ഇതൊക്കെ പറയുന്നവർക്ക് അവർക്ക് കിട്ടും. ഇവിടെയുള്ളവർക്ക് കിട്ടാൻ പ്രയാസമാണ്. നല്ല ബദാം, നല്ല ശുദ്ധമായ പാലിൽ അരച്ച് കലക്കി 1 ലിറ്റർ രാവിലെ കുടിച്ചും കൊണ്ടാണ് ഇത് പറയുന്നത്. ഇഹലോകത്തിലെ ഒരു സുഖവും വേണ്ട. അവർക്ക് ഫിഷ് കറിയൊന്നും കിട്ടില്ല തന്നെയാണ്, അതൊന്നും വേണ്ട. ഒരു സുഖം എന്ന് പറയുമ്പോൾ അവർക്ക് അതൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ അടിച്ച് നല്ല ജോറായിട്ടിരുന്നില്ല പറയുന്നത്. ഇപ്പൊ ഇഹലോകത്തിൽ സുഖം വേണ്ട എന്ന് പറയുന്നത് ശരീരസുഖം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്? ശരീരസുഖമായിരിക്കണം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ട്? എന്തിനാ രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നു? ശരീരസുഖം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ശരീരസുഖം ഇല്ലെങ്കിൽ വളരെ മാനസികമായ അസ്വസ്ഥതകൾ എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ശരീരത്തിനും അതുപോലെ മനസ്സിനും ഒക്കെ സുഖം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് അങ്ങനെ ആഗ്രഹിക്കാത്ത ആരുമില്ല. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രതിവിധിയും ചെയ്യാതെ അതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നു. ആരെ കൊണ്ടെങ്കിലും കഴിയുമോ? ഈ ലോകത്തിന്റെ സുഖം എന്ന് പറയുന്നതൊക്കെയാണ്. പിന്നെ ഭക്ഷണം, ഭക്ഷണമെന്ന് പറയുന്നതിന് വിട്ടുവീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ഭക്ഷണത്തിൽ വിട്ടുവീഴ്ച വരുത്തിയ രോഗം പിടിക്കും. രോഗം പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ചികിത്സിക്കണം. അപ്പൊ എല്ലാം അവസാന സുഖത്തിന് വേണ്ടി തന്നെ. പരലോകത്തിന്റെ സുഖമൊക്കെ വേണ്ടാന്ന് വെക്കാം, പക്ഷെ ഈ ലോകത്തിന്റെ സുഖം വേണ്ടാന്ന് വെക്കുന്നത് ഈ വേദാന്തം പറയുന്ന ആർക്കും തന്നെ പ്രായോഗികമായി അനുഷ്ഠിക്കാൻ പറ്റിയ കാര്യമാണ്. ആർക്കെങ്കിലും പറ്റും? അതെന്ന് പറയുന്നത് വെറുതെ കാണാതെ പിടിച്ച് പറയരുത്. വിഹാമത്തിലെ ഫലഭോഗ വിരോധം നടക്കുന്ന കാര്യമാണ്. പ്രാഥമികമായ സുഖ സൗകര്യങ്ങൾ എല്ലാവർക്കും വേണം. അത് വേണ്ടെന്ന് വെച്ചാൽ ആർക്കും വേണ്ടെന്ന് വെച്ചാൽ അവനൊന്നും ഇതൊന്നും പറയാനും പറ്റില്ല. താമസം, ഭക്ഷണം, ശരീരരക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ അതൊക്കെ അവന് സുഖം കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പിന്നെ ഗൃഹലോകത്തിലുള്ള സുഖങ്ങളിൽ വൈരാഗ്യം വേണമെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം എന്താണ്? എന്താണ് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. വിരക്തി വേണമെന്നും പറയുന്നു, ഇത് ഒഴിവാക്കി മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ഉണ്ടായാലേ പറ്റും. ഇപ്പൊ ഈ ഘട്ടവും ഈ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് സംസാരിക്കും. വെയിലും കാറ്റും ഒന്നും അടിക്കാറ്. ഇല്ലെങ്കിൽ ഇത് നടക്കും? ഇന്നത്തെ ഇത്രയും ബഹളമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ഏകാന്തത വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇത് ഇഹലോക സുഖമാണ്. ഇത് വേണ്ടെന്ന് വെച്ചാൽ ഈ പരിപാടി നടക്കും. ഈ മൈക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ, ഓരോരുത്തർക്ക് ഫോണ്, ഇതൊക്കെ ഇഹലോക സുഖമാണ്. ഇതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പറ്റുമോ? അപ്പൊ പിന്നെന്തായി പറയുന്നതിന്റെ അർത്ഥം പരലോകം സംബന്ധിച്ച് സ്വർഗം വേണ്ട, ആർക്ക് വേണം സ്വർഗം? കാരണം അതുകൊണ്ടോ ഇല്ല എന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുകയാണ് ഇപ്പോ. ഇതങ്ങനെയല്ല, ഇത് കൂടിയിരിക്കും. അപ്പൊ പിന്നെ ഇതിനെന്താ പറയുന്നത്? ഇത് പറയുന്ന അതിനോട് ഒരാൾക്ക് അമിതമായ ആസക്തി ഇല്ലാതിരിക്കുക. ഒരാൾക്ക് അനുവദനീയമായ കാര്യങ്ങളാണെങ്കിൽ അനുവദിക്കപ്പെട്ടതെന്ന് പ്രത്യേകം പറയും. മനസ്സിലായോ? നമുക്ക് അനുവദിക്കപ്പെട്ടതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നമുക്ക് അനുവദിക്കാത്തത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു മുറി താമസിക്കുന്നു, ഞാൻ നേരെ അടുത്ത മുറി ചാടി കയറി കഴിഞ്ഞാൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റും, അയാൾക്ക് അസൗകര്യമാകും. അപ്പൊ എനിക്ക് അനുവദിക്കപ്പെട്ടത് ആസക്തിയില്ലാതെ ഒരു ഡിസിപ്ലിൻ, ഒരച്ചടക്കം, അതില് അതൊക്കെ അനുഭവിക്കുക എന്നുള്ളതാണ്. അതേ പ്രായോഗികമായി നടക്കത്തും. ഇവര് പറയുന്ന പോലെ എല്ലാത്തിനോടും വിരക്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഒരാൾക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം നടക്കും. നീ പറയുന്ന പോലെ ആസക്തിയോടുകൂടി എത്രയായാലും ശരി, ഞാൻ എന്റെ മുറി താമസിക്കുക, അടുത്ത മുറിയുടെ താക്കോലൂടെ കൈവച്ചേക്കുക, ആണാസക്തി എന്ന് പറയുന്നു. ഒന്നുകൂടെ ഇരുന്നോട്ട്, അത് പാടില്ല. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിതത്വം പാലിക്കണം, മിതവ്യയം പാലിക്കണം. കാരണം ഒഴിവാക്കാൻ പറ്റാത്തത് എന്തായാലും ഒഴിവാക്കാൻ ഒഴിവാകത്തില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മിതത്വം പാലിക്കുക, ഉപയോഗിക്കുക. അത്ര ഇഹ ഫലഭോഗ വിരാഗം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരർത്ഥമേ എടുക്കാൻ പറ്റും. അല്ലാതെ ആർക്കും ഈ ലോകത്തിലുള്ള ഈ സൗകര്യങ്ങളിലും സുഖങ്ങളിലും വിരക്തനായിട്ട് ജീവിക്കാൻ പറ്റില്ല. മിതമായിട്ട് ഉപയോഗിച്ചേ ജീവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം. പിന്നെ അന്നത്തെ ലോകത്ത് എന്തുകൊണ്ട് പറഞ്ഞു ബലഭോഗ വിരാഗം എന്ന് പറയുന്നത്? അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടിയും അവൻ വൈദിക കർമ്മങ്ങളാ ചെയ്യുന്നു. പുത്രൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പുത്ര കാമേഷ്ടി ചെയ്യും. അതാണ്. അപ്പൊ അത് ഉപേക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇഹ ഫലഭോഗ വിരാഗം എന്ന് പറഞ്ഞത്. മഴ പെയ്യണമെങ്കിൽ അന്ന് എന്ത് ചെയ്യും? യാഗം ചെയ്യണം. എല്ലാത്തിനും യാഗം. ഇഹ ലോകത്തുള്ള എല്ലാം. കണ്ണിന് കാഴ്ച ഉണ്ടാവണമെങ്കിൽ യാഗം, കഴിച്ച ഭക്ഷണം ദഹിക്കണമെങ്കിൽ യാഗം, എന്നുവേണ്ട സർവത്തിനും പണ്ട് യാഗമാണ്. യാഗങ്ങൾ അല്ലെങ്കിൽ ഉപാസന എല്ലാം മനുഷ്യൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു വൈദികന്മാർ. അപ്പൊ അത് അന്നത്തെ കാലത്തേക്ക് വേണ്ടി പറഞ്ഞാണ്. ഇന്നത്തെ കാലത്ത് ഇന്നങ്ങനെ ആരും പുത്രന് ഉണ്ടാകാൻ വേണ്ടിയത്, ചില മണ്ടന്മാരൊഴികെ ആരും ഇന്ന് യാഗമൊന്നും ചെയ്യാറില്ല. പൂർവം പേരൊക്കെ ഉണ്ട്. അപ്പൊ അത് പറഞ്ഞത് അന്നത്തെ മനുഷ്യരെ ഉദ്ദേശിച്ചാണ്. ഇന്നത്തെ മനുഷ്യരെ ഉദ്ദേശിച്ചല്ല. ഇന്നത്തെ മനുഷ്യൻ എന്താണ്? ഇന്നത്തെ ഈ ഭൗതികമായ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മിതമായി അതിൽ അത്യാർത്ഥി കൂടാതെ ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളതേ സാധ്യമാകും. അത് അപേക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര വിരക്തനായാലും ശരി, ഭയങ്കര വിരക്തനാണ്, എത്ര വിരക്തൻ എന്ന് പറഞ്ഞാലും ശരി, വടക്കേന്ത്യ എന്താണ് സന്യാസി മേലേക്ക് പറയുന്ന സാധു എന്നാണ്. സാധു സാധു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭാഷയനുസരിച്ച് സാധു എന്ന് വെച്ചാൽ വെറും പാവം എന്നാണ്. സംസ്കൃതത്തിൽ ആ ശബ്ദത്തിന്റെ അർത്ഥം സാധനോതി പരകാര്യം, മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, പരോപകാരിയാണ് സാധു എന്ന് പറയുന്നത്. അങ്ങനെ ഒരർത്ഥം അവിടെ ഇല്ല. അതൊരു എന്താണ് പരസ്യമാണ് സന്യാസിമാരുടെ. സാധുവാണെന്ന് വെച്ചാൽ പാവമാണ്, ഒന്നുമില്ലാത്തവനാണ്, നിങ്ങളെപ്പോലെ പലരും തന്നാണ് എന്റെ ജീവിതം എന്നുള്ള ഒരു പരസ്യമാണ് സാധു എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണം, അവർ സാധുവാണ്, എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും കൊടുത്താൽ പോരാ, ദക്ഷിണ കൊടുക്കണം. അത് കുറയാൻ പാടില്ല. ശ്രദ്ധയാ ദേയമാണ്, എന്നുവെച്ചാൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെ കൊടുക്കണം. ഞാൻ കാശി ചെല്ലുന്ന സമയത്ത് ദക്ഷിണ 2 രൂപയായി. ഇപ്പോ വടക്കേന്ത്യ 100 രൂപ കുറഞ്ഞ ദക്ഷിണയില്ല, 100 രൂപ 500 രൂപ. അതിന് കാലം മാറുന്നവരും അതിങ്ങനെ മാറിക്കൊണ്ടേ. ഓരോരുത്തരായിരിക്കും 2-3 മൊബൈലും കാണും. എന്നിട്ട് പേരെന്താണ്? സാധു. അപ്പൊ അതൊക്കെ വെറുതെ ഒരു ആർഭാടമായിട്ട് ഉപയോഗിക്കുന്നതാണ്, അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്നു. എന്നാലൊന്നും യാതൊരു പ്രസക്തിയില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ത്യാഗത്തിനൊന്നും ഇന്ന് യാതൊരു പ്രായോഗികമായൊന്നും നടക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാർത്ഥിയില്ലാതെ നിങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ ഇഹാമുത്ര ഫലഭോഗ വിരാഗമെന്നും നിത്യാനിത്യ വസ്തുവെന്നും പറഞ്ഞത് രണ്ടിനും കൂടെ ബന്ധപ്പെടുത്തി പറഞ്ഞു. ഈ കർമ്മങ്ങൾ വൈദികമായ, വൈദികം എന്ന് പറയുമ്പോൾ വേദത്തിൽ പറയുന്ന മാത്രമല്ല, സ്മൃതികളിൽ പറയുന്ന കർമ്മങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇന്ന് അവനവന്റെ ഡിസിപ്ലിനനുസരിച്ച് ജീവിക്കുക. ഡിസിപ്ലിൻ നിന്നും വേണം, അത്രയേ ഉള്ളൂ. അത്യാർത്ഥി പാടില്ല. മറ്റുള്ളവന്റെ കയ്യിരിക്കുന്ന സമ്പത്ത് നമ്മുടെ കയ്യിൽ വരണം എന്നുള്ള രീതിയിലുള്ള തരികിടകളൊന്നും ചെയ്യാൻ പാടില്ല. ഇത്രയൊക്കെ പറ്റും. ജ്യോതിഷം, പൂജ, മന്ത്രവാദം പോലുള്ള തട്ടിപ്പുകൾ നടത്തി ആൾക്കാരുടെ പൈസ അടിച്ചു മാറ്റരുത്. ഇത്രയൊക്കെ ഇന്ന് പറയാൻ പറ്റും. ഇന്നും ഇന്നത്തെ കാലത്ത് അതിനും നല്ല ഭിക്ഷ എടുക്കുന്നതാണ്. പക്ഷെ ഭിക്ഷ എടുക്കാൻ പാടില്ല, നിയമം മൂലം നിരോധിച്ചിരിക്കുകയാണ്. അതും പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും കാശുണ്ടാകുന്ന എന്തെങ്കിലും പരിപാടി ചെയ്യുക, കണ്ടുപിടിക്കുക, എന്തെങ്കിലും ദോഷമൊന്നുമില്ല. വല്ല ഓൺലൈൻ ബിസിനസ്സോ സ്വാമിയാർക്കും അതൊക്കെ ആർക്കും ദോഷമുണ്ടായില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കുറച്ച് കാശുണ്ടാക്കുക. ആരെയും ദ്രോഹിക്കാതെ, തട്ടിപ്പ് നടത്താതെ, അതാണ് ഇന്നത്തെ ഇഹാമുത്ര ഫലഭോഗ ഇഹ വിരാഗം എന്ന് പറയുന്ന അതാണ് ഇന്ന്. പഴയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനൊന്നും യാതൊരു കാര്യമില്ല. അപ്പൊ ഇത് രണ്ടെണ്ണം. പിന്നെ ഭാഷകാരൻ പറയുന്നത് എന്താണ്? ബ്രഹ്മ വിദ്യയ്ക്ക് വേണ്ടി നിത്യാനിത്യ വസ്തുവേഗം ഇഹാമുത്ര ഫലഭോഗ വിരാഗം സമാധിഷക്ക സമ്പത്തി. അത് വളരെ പ്രസക്തമായ കാര്യമാണ്. ശമന്തമം, മനസ്സിനെ നിയന്ത്രിക്കുക, അതുപോലെ മറ്റേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക എന്നുള്ള കാര്യമാണ്. ഒരു മനുഷ്യന് ഇതൊന്നും ആത്മീയതയൊന്നും ഇല്ലെങ്കിലും ഈ ലോകത്ത് ജീവിക്കുമ്പോഴും അവന്റെ അവന് സ്വയം എന്താണ്, ഒരു ആത്മനിയന്ത്രണം വേണം. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊക്കെ നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും ഏതൊരു അഭിപ്രായം പറയാനില്ല. പക്ഷേ പണ്ട് ഈ മനസ്സിന്റെയും ഇതിന്റെയും നിയന്ത്രണമെന്ന് പറഞ്ഞ് ആൾക്കാർ എന്താ ചേരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഗൃഹസ്ഥന്മാര് കൂടുതലും അവർ നേരെ അവരെ വീട് ഉപേക്ഷിക്കുന്നു. ഭാര്യ മക്കൾ ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്, നാട് ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് ഒന്നിനോടും ഒരു പ്രധാനമായിട്ടും വീട്ടുകാരോട്, ഭാര്യ മക്കളോടൊക്കെ ഒരു ബന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു. ഇന്ന് അതൊന്നും നടക്കില്ല. കാരണം ഇന്ന് നിങ്ങളെവിടെയെങ്കിലും അലഞ്ഞു നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പോലീസ് ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി അനാഥാലയത്തിൽ കൊണ്ടുപോകും. ഇന്ന് അലഞ്ഞു നടക്കാനൊന്നും പറ്റും, വലിയ പ്രശ്നങ്ങളുമാണ്. അലഞ്ഞു നടത്തു കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി കിഡ്നി എടുത്ത് വിൽക്കും നല്ല വിലയ്ക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് സമയമാർക്ക് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വെട്ടിമുറിച്ച് ട്രെയിനേജിലങ്ങിടും, അല്ലെങ്കിൽ അതിലും കിട്ടാവുന്നതൊക്കെ എടുത്ത് അവർ വിൽക്കും. അങ്ങനെയുള്ള മാഫിയകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് അലഞ്ഞു നടക്കാനൊന്നും പറ്റത്തില്ല. പഴയ കാലത്താണ്, പണ്ടങ്ങനെയൊക്കെ കടന്നിരുന്നു. അന്ന് കടന്നപ്പോൾ അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ അലഞ്ഞു നടന്നു കഴിഞ്ഞാൽ വല്ല കാട്ടുമൃഗങ്ങളും പിടിച്ചു തരുന്നു. കാരണം നാട് കുറവും കാട് കൂടുതലും ഉള്ള കാരണം മൃഗങ്ങളൊക്കെ പിടിച്ചു തരുന്നു. അല്ലെങ്കിൽ വല്ല കള്ളന്മാരും വല്ല ഉണ്ടെന്ന് വിചാരിച്ച് പിടിക്കും, തല്ലിക്കൊല്ലും, അതൊക്കെ ചെയ്യും പണ്ടുകൊണ്ടായിരുന്നു. അപ്പൊ അതൊന്നും എന്താണ്, മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒരു നിയന്ത്രണം, നിയന്ത്രിതമായ ഒരു ജീവിതം എന്ന് ഞാൻ അർത്ഥമാണ്. അതെല്ലാവർക്കും വേണ്ടതാണ്. ആത്മവിദ്യക്കല്ല, ഏത് വിദ്യക്ക് പോയാലും ഒരു ഡിസിപ്ലിൻ മനുഷ്യന് ആവശ്യമുണ്ടെങ്കിൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ദോഷങ്ങളുണ്ടാവും. അതാണ് ശമവും ദമവും ഡിസിപ്ലിൻ. ഉപരതി, ഉപരതി എന്ന് പറഞ്ഞുകൊണ്ട് പഴയകാലത്ത് ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ഈ ഭിക്ഷാടനം ഒഴികെയുള്ള എല്ലാ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ്. അന്ന് തന്നൊരു ന്യായീകരണമുണ്ട്. എന്തുകൊണ്ട്, എന്താണ് ന്യായീകരണം? ഒന്നൊരാൾക്ക് ഭിക്ഷാടനം കൊണ്ടൊന്ന് ജീവിക്കാം, ജീവിതം മുമ്പോട്ട് പോകും. നിങ്ങൾ നാലഞ്ച് വീട്ടിൽ ചെന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും, അതുകൊണ്ട് അവന്റെ ജീവിതം മുമ്പോട്ട് പോകും, വേറെ പണിയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഭിക്ഷാടനം കൊണ്ടൊരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നിയമം മൂന്നും നിരോധിച്ച കാര്യമാണ്. ഒന്നാമത്, രണ്ടാമത് നിങ്ങൾ ഭിക്ഷാടനത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഭിക്ഷ കിട്ടുമെന്നുള്ള ഇനി യാതൊരു ഗ്യാരണ്ടി ഇല്ല. പണ്ടെങ്ങനെയല്ല അത് കിട്ടുമായിരുന്നു. കാരണം മനുഷ്യരെ അങ്ങനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ഈ വേഷമൊക്കെ ധരിച്ചു വരുന്നവൻ അവൻ ഭിക്ഷയ്ക്ക് വരുന്നവനാണ്, അവന് ഭിക്ഷ കൊടുക്കണം. പിന്നെ ഈ വേഷം ധരിച്ചു വരുന്നവൻ ആരായിരിക്കും? ബ്രാഹ്മണനായിരിക്കും. അപ്പോൾ അവനെ പൂജിക്കണം, ബഹുമാനിക്കണം. ബ്രാഹ്മണനെ അന്ന് ഈ വേഷം ധരിക്കാൻ പറ്റും. അപ്പോൾ അവന് ഭിക്ഷ കിട്ടും. സമൂഹത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഏർപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഭിക്ഷാടനം കൊണ്ട് അന്ന് ജീവിക്കുക, ഇന്ന് അതൊന്നും നടക്കത്തില്ല. ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സന്യാസം ഒന്നും ഇന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ പിന്നെ അവനെങ്ങനെ ജീവിക്കും? ഏതെങ്കിലും തരത്തിൽ അവന്റെ ഒരു സമ്പത്ത് വേണം. അപ്പൊ അങ്ങനെ അവന്റെ എങ്ങനെ സമ്പത്തുണ്ടാവും? അതിനാണ് ആശ്രമങ്ങൾ. അങ്ങനെയാണ് ആശ്രമം എന്ന് പറയുന്ന ഒരു കൾച്ചർ വന്നത്. ആശ്രമങ്ങൾ കഴിഞ്ഞാൽ എന്തോരും അവന് അവന്റെ കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോ ഭിക്ഷ എടുത്തിട്ടാണ് അവല്ല, അപ്പൊ അവന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അപ്പൊ അവൻ എന്തെങ്കിലും സേവനം പ്രവർത്തനം ചെയ്യേണ്ടിയും വരും, അവനവന്റെ കഴിവിന് യോഗ്യതയനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അല്ല അവൻ എങ്ങനെ ആശ്രമം ഭക്ഷണം കൊടുക്കും? അവൻ പൈസ ഉണ്ടാക്കണം. പഴയകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രമങ്ങളിൽ വലിയ ധനവാന്മാർ ഒരുപാട് പണം കൊണ്ട് കൊടുക്കും. പണ്ട് രാജാക്കന്മാർ കൊടുക്കുമായിരുന്നു. പിന്നെ പിന്നെ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. ഒരുപാട് ഭൂമിയൊക്കെ രാജാക്കന്മാർ ആശ്രമങ്ങൾ കൊടുക്കും. അതിൻ്റെ വരുമാനമെടുത്ത് ആശ്രമങ്ങൾ നടത്താം. ജനങ്ങൾ കൂടി, ഭൂമി കൂടുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതൊക്കെ പ്രശ്നമായി എന്നാണ്. ഈ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം കൊണ്ട് ഗുരുവിന് ദാനമായി കൊടുത്ത സ്ഥലങ്ങളല്ല ഓരോരുത്തർ. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും നടക്കത്തില്ല. അങ്ങനെ വരുമ്പം സന്യാസിമാരെന്ത് ചെയ്യണം? എന്തെങ്കിലും ബിസിനസ് ചെയ്യണം കാശിന് വേണ്ടിയിട്ട്. അങ്ങനെ അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇതുപോലുള്ള പഴയ സ്ഥലങ്ങൾ, ഗുരുവിനെ പോലെയുള്ളവരുടെ മഹാത്മാക്കളുടെ സ്ഥാപനമാണെങ്കിൽ എന്തുവരും? അതിൽ വിശ്വാസികളുള്ളതുകൊണ്ട് അവർ ഇതിൻ്റെ വളർച്ച ഞങ്ങളുടെ വളർച്ചയാണെന്ന് കരുതുന്നതുകൊണ്ട് അവർ കുറെ സമ്പത്തൊക്കെ കൊണ്ട് കൊടുക്കും. അതൊക്കെ ഇനി കുറഞ്ഞു വരും. ഇനി അങ്ങനെയുള്ള വരുമാനമൊക്കെ കുറയും. ഇനി സന്യാസിമാർക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ബിസിനസ് തന്നെ ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം. ഹോസ്പിറ്റല്, സ്കൂള് ലാഭപരമായി നടത്തണം. അല്ല ഇവിടുത്തെ സ്വാമിമാരെ പോലെ നഷ്ടത്തിൽ നടത്തുകയല്ല. നഷ്ടത്തിൽ അത് ലാഭത്തിൽ നടത്താൻ പഠിക്കണം. ഹോസ്പിറ്റല് അത് നഷ്ടത്തിൽ നടത്താൻ ഇത് എവിടെ ചെന്നി? നഷ്ടത്തിൽ നടത്താനല്ല പഠിക്കേണ്ടത്. നഷ്ടത്തിൽ നടത്തുന്ന ബിസിനസ് ആവത്തില്ല. അത് എന്താണ്, പരാജിതന്മാരുടെ പണികളാണ്. എല്ലാം നഷ്ടത്തിൽ പഠിച്ചുകൊണ്ട് അതൊക്കെ ലാഭത്തിന് നടത്തുന്നതിന്റെ വഴികളെ കുറിച്ച് ആലോചിക്കണം. അത് അതിന്റെ വരുമാനം കൊണ്ട് നടത്തിക്കുന്നവരുടെ ഭക്ഷണവും മറ്റ് ചെലവുകളും എല്ലാം നടക്കണം. അവരുടെ ജീവിതം എല്ലാ സാഹചര്യങ്ങളും ഒക്കെ മെച്ചപ്പെടണം. അങ്ങനെ നടത്തണം. അല്ലാതെ നഷ്ടത്തിന് നടത്തിയേ പറ്റില്ല. ഭാവിയിൽ അങ്ങനെ നടക്കും. അല്ലാതെ സ്ഥാപനങ്ങളില്ലാതെ ഭാവിയിൽ സന്യാസം എന്നും പറഞ്ഞിരുന്നാലൊന്നും ആരും ഇനി കാശൊന്നും കൊണ്ട് തരത്തില്ല. അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ ആകെ വരുന്ന ഇതാണ് ചാരിറ്റി എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. ചാരിറ്റി എന്ന് പറയുമ്പോൾ ചാരിറ്റിക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ തരും. അതിപ്പോ അതൊക്കെ അതിന്റെയൊക്കെ സ്വഭാവം മാറിയവരാണ്. ഇപ്പൊ എല്ലാവരും ചാരിറ്റി അവർ സ്വന്തമായി ചെയ്യണം, വേറെ ആളെ കൊണ്ട് കൊടുത്തിട്ടല്ല. ആ എന്നാ നീ ചെയ്യ്, അങ്ങനെ തന്നെ ഇപ്പൊ ചെയ്യുന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നു? അവരവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് അവരവർ തന്നെ ചാരിറ്റി ചെയ്യാണ്. CSR പലതരത്തിലും. ഇപ്പോ ബിൽ ഗേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്വന്തമായി ഫൗണ്ടേഷൻ ഉണ്ടാക്കി കോടിക്കണക്കിന് ഡോളർ ചാരിറ്റിക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ ചെലവാക്കുന്നു. ഉണ്ടാക്കുന്ന പൈസ എല്ലാം അത് അവർ വേറെ ഒരാളെ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യുന്നു. ടാറ്റ ഫൗണ്ടേഷൻ അവരെല്ലാം ഇപ്പം പൈസ അവര് തന്നെ ചെലവാക്കുക. കുറച്ചൊക്കെ അതൊക്കെ കുറഞ്ഞു വന്ന് എല്ലാവരും അവരവർ തന്നെ നടക്കും. കാരണം അത് അവരുടെ ബിസിനസിന്റെ ഇപ്പോ എന്താണ് ജിയോ, അവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി ചെയ്യണം. പക്ഷെ അത് അവർ സ്വന്തമായിട്ടാണ്, അവരുടെ സ്വന്തം നിലയ്ക്ക് ചെയ്യണം. അവർ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്യും. വിദ്യാഭ്യാസ രംഗത്ത്, പല രംഗത്ത് ബിസിനസ്സിൽ നിന്ന് പണം ഉണ്ടാകും. ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു വലിയൊരു ശതമാനം അവർ ചാരിറ്റിക്ക് ചെലവാക്കും. അത് ആശ്രമങ്ങളിലൊക്കെ ഇപ്പൊ ഒക്കെ കുറേശ്ശെ കിട്ടും, കുറച്ച് കഴിഞ്ഞാന്ന് കിട്ടത്തെ. അപ്പോ പഴയ കാലത്ത് എഴുതി വെച്ച ഉപരതി എന്ന് പറയുന്നതിനൊന്നും അർത്ഥമൊന്നും പണ്ടങ്ങനെ എഴുതി വെച്ച്. ഒന്ന് സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു കിടക്കുന്നവരാണ്. അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭിക്ഷാടനം കൊണ്ട് ജീവിതം കഴിഞ്ഞു. അത് പറയുന്ന കഴിയാന്ന് വിചാരിച്ച പ്രയാസമാണ്. ഞാൻ കൈലാസത്തിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു സ്വാമി വരുമായിരുന്നു. അദ്ദേഹം കുറച്ച് പ്രായമുള്ള ആളൊരു അന്ന് പുള്ളിക്ക് ഒരു 60 വയസ്സിന് മേളിൽ പ്രായം വരും, ഒരു 70 വയസ്സ് വരും. അപ്പൊ പുള്ളി ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്, ഒരിടത്തും നിൽക്കത്തില്ല, നിരന്തര യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. പോയി എവിടെയെങ്കിലും ഭിക്ഷാടനം തന്നെ ഒരു 30-20 വർഷത്തിന് മേൽ, 30 വർഷത്തിന് മുമ്പുള്ള കാര്യം പറയാണ്. പുള്ളി ഒരു ബോംബെയിൽ ഒരു ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു സന്ധ്യയ്ക്ക് ഒരിടത്ത് ചെന്നപ്പോ ഒരു എന്താണ് വീട്ടിന്റെ മുമ്പില് വരാന്തയില് ചെന്ന് രാത്രി കിടന്ന് പായൊക്കെ വിരിച്ച് കിടന്നു. ഈ വടക്കേന്ത്യയിലൊക്കെ ചൂട് കാലത്ത് ആൾക്കാർ പുറത്തിറങ്ങി കിടക്കും സ്ഥിരമാണ്. രാത്രി 3-4 ആൾക്കാർ വന്നിങ്ങനെ അടിച്ച് ചുരുട്ടി മടക്കി കയ്യിൽ കൈയും കാലുമൊക്കെ ഓടിച്ചെടുത്ത് കെട്ടിച്ചു പോയി, ശരിയാക്കി ഇട്ടിട്ട് പോയി. അവർ വിചാരിച്ച് ഈ വീട്ടിന്റെ ഉടമസ്ഥം പുറത്തു കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞ് ആള് മാറി അടിച്ചാണ്. രാത്രി രാവിലെ ഉടമസ്ഥ കഴിഞ്ഞ് നോക്കി ഇങ്ങനെ കൈയും കാലും ഒടിഞ്ഞ് രക്തമൊക്കെ ഒടിപ്പിച്ച് കിടക്കും. അവർ കുക്കിയെടുത്ത് ആശുപത്രി കൊണ്ടിട്ടു, കാരണം അവർക്ക് വലിയ സന്തോഷ സ്നേഹമായി, കാരണം അങ്ങേരെ കിട്ടാനുള്ള അടിയില്ല, ഇങ്ങനെ കിട്ടിയിരുന്നു. അവരുകൊണ്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കൈയും കാലൊക്കെ ഒടിഞ്ഞാ ഞാൻ കാണുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നടക്കാനൊന്നും പറ്റത്തില്ല. അത് ഇന്നൊന്നും അങ്ങനെ ആരും നടക്കുന്നില്ല. ഇന്നങ്ങനെ പോകുന്നൊന്നും വെച്ചാൽ ആരെയില്ലെങ്കിലും കാശുണ്ടെങ്കിൽ, കാശില്ലാതിന് യാത്ര ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ ട്രെയിനിന് കാശില്ലാകുമായിരുന്നു, ഇപ്പോ അത് പറ്റത്തില്ല. അപ്പൊ ഞാൻ കാശിയിലായിരിക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു മലയാളി സ്ഥിരം വരുമായിരുന്നു കേരളത്തിൽ. അപ്പൊ സ്ഥിരം വരും, ഇങ്ങനൊരു കാശൊന്നും ഇല്ല, ഇങ്ങനൊരു കള്ള ടിക്കറ്റ് കയറിയായിരുന്നു എടുത്താ വരുന്നു. അപ്പൊ ഒരു തവണ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ ഈ ഒട്ടപ്പേനെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ പിടിച്ച് ഒരു വികൃതമായ വേഷത്തിൽ അവിടെ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ആണ്ട് ഉണങ്ങി മെലിഞ്ഞൊരു പറയുന്നു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ കയറി സ്ക്വാഡ് പിടിച്ച് അവർക്കൊന്ന് വന്ന് ജയിലിൽ ഇട്ട് ജയിലിന് മുഴുവൻ ഈ മൂട്ടയും പേനും അതൊന്നൊക്കെ ഇന്ന് മുഴുവൻ കയറി. വടക്കേന്ത്യയിലെ ജയിലല്ലേ, കേരളത്തിലെ പോലെ ബീഫ് കറിയിൽ നിന്ന് കിട്ടുന്ന സ്ഥലമല്ല. അവിടെ കിടന്ന അയാൾ ഒരു പരുവമായി ദേഹം മുഴുവൻ ചൊറി പിടിച്ച്, പിന്നെ അവിടെ വന്ന് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഒരു മാസം അവിടെ നിന്നാണ് ഒരുവിധം പച്ച പിടിച്ചത്. അപ്പോ ഇപ്പൊ സന്യാസി എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് ട്രെയിനിൽ കയറി കിടക്കാനൊന്നും പറ്റില്ല, ആ കാലമൊക്കെ പോയി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും പറ്റത്തില്ല. പിടിച്ചകത്തുണ്ട് ഒരു യാതൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഭിക്ഷക്കാരനെ ഈ വേഷം കെട്ടി നടക്കുന്നു. ഭിക്ഷക്കാരൻ സന്യാസിയാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ജീവിത ശൈലി ഇന്ന് പറ്റത്തില്ല എന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ അടങ്ങി ഒടുങ്ങി ജീവിക്കുക. കാശുണ്ടെങ്കിൽ കറങ്ങി നടക്കാം, അല്ലെങ്കിൽ കറങ്ങി നടക്കുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ ഉപരതി സർവകർമ്മം ഉപേക്ഷിക്കുക എന്ന് പറയുന്നൊക്കെ ഒരു കഥ പോലെ പറയാമെന്നുള്ളതേ ഉള്ളൂ, ഇനി അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഏതെങ്കിലും ആശ്രമത്തിൽ താമസിച്ച് എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് സന്യാസിയായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക. പിന്നെന്താണോ തിദിക്ഷ സഹിക്കുക എന്ന് പറയുന്നത്, സഹിക്കുക എന്ന് പറയുന്നതും പറഞ്ഞ പഴയ കാലത്തേക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ അരഞ്ഞു നടക്കുന്ന ആൾക്കാർ വെയിൽ സഹിക്കണം, മഴ സഹിക്കണം, തണുപ്പ് സഹിക്കണം, ഇതൊക്കെയാണ് പ്രധാനമായും സഹിക്കേണ്ടത്. കാറ്റ് സഹിക്കണം, ചൂട് കാറ്റ് സഹിക്കണം. വടക്കേന്ത്യയിൽ ലൂ എന്നൊക്കെ പറയാം, കാറ്റൊക്കെ നമ്മുടെ ദേഹത്തടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കക്കൂസിന് മുമ്പ് രക്തമാണ് പോകുന്നത്. ഒറ്റ തവണ കാറ്റ് നമ്മുടെ ദേഹത്തടിച്ചാൽ അതുകൊണ്ട് തണുപ്പ് കാലത്തുമുണ്ട് ചൂട് കാലത്തുമുണ്ട് ശരീരത്തിൽ നിന്ന് രക്തം പോകും. അങ്ങനെയുള്ള പ്രശ്നമൊന്നും നമ്മുടെ കേരളത്തിലില്ല. അപ്പൊ ഇതൊക്കെ സഹിക്കുക എന്നുള്ളതാണ് പണ്ട് പറഞ്ഞത്. കാരണം അലഞ്ഞു നടക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ സഹിക്കേണ്ടി വരും. പിന്നെ ആൾക്കാരുടെ അപമാനം, അടി, വെട്ട്, കൊത്ത് എല്ലാം സഹിക്കേണ്ടി വരും. അപ്പൊ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് അത്തരം സുതിക്ഷയ്ക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇതും പഴയ പുസ്തകങ്ങൾ എഴുതി വെച്ചത് വേറെയാണ്, ഇന്നത്തെ സാഹചര്യം വേറെയാണ്. ഇന്ന് മനുഷ്യൻ എന്താണ്? ഇന്ന് മനുഷ്യൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കംഫർട്ടബിളായി ജീവിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങളോടുകൂടി മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? രോഗിയായി മാറും. പിന്നെ ചികിത്സയ്ക്ക് ഡോക്ടർമാരുടെ വർഗ അന്വേഷിച്ച് നടക്കേണ്ടി. അങ്ങനെയൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാലും ശരി, ജീവിതശൈലി രോഗങ്ങളെയും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ പിന്നെ അങ്ങനെ അല്ലായിരുന്നാലും അതുകൊണ്ട് ഈ പറയുന്ന തിക്ഷ എന്ന് പറയുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് തിക്ഷ എന്ന് പറയുന്നത് എന്താണ്? മാനാപമാനങ്ങളൊക്കെ കുറെ സഹിക്കുക, അത് നല്ലതാണ്. മാനാപമാനങ്ങൾ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്ന് തോന്നി സങ്കടപ്പെട്ട് കരയാതിരിക്കുക, ആരെങ്കിലും നമ്മളെ സ്തുതിക്കുമ്പോൾ അതിന് മതിമറന്ന് പോകാതിരിക്കുക, ഇതൊക്കെ മാനാപമാനങ്ങളോടുള്ള തിക്ഷ. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. അവൻ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു തോന്നി പെട്ടെന്ന് അസ്വസ്ഥനാകും, ഉറക്കം വരാതിരിക്കും. ഉറക്കം വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റിരുന്ന് ധ്യാനിക്കുകയും ജപിക്കുകയും, എന്നിട്ട് ധ്യാനവും ജപവും ശരിയായിരിക്കും, പുറത്തിറങ്ങി നടക്കുകയും, നടത്തവും ശരിയായിരിക്കും, ആശ്രമം വിട്ടു പോവുകയും. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? തിദിക്ഷയില്ലായ്മ. പൊതുവെ അങ്ങനെയൊക്കെ സംഭവിക്കും. അതൊരു എന്താണ്, മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്നു, സഹകരണം അസാധ്യമായി വരുന്നു. അവിടെയൊക്കെ തിദിക്ഷ ആവശ്യമുണ്ട്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുക, അതിന് കുറച്ച് വിട്ടുവീഴ്ചകൾ സഹകരണമൊക്കെ വേണ്ടി വരും. മറ്റുള്ളവരെ കൂടെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ശത്രുക്കളായാലും ശരി, അവരെ എന്ത് ചെയ്യണം? ഒരു പരിചയം അവരെ ഉൾക്കൊണ്ട് ജീവിക്കണം, അവരുടെ ഇടയ്ക്ക് തന്നെ ജീവിക്കേണ്ടി വരും. പണ്ട് വസിഷ്ഠൻ വാസിഷ്ഠത്തിൽ പറയും, വസിഷ്ഠൻ നല്ലൊരു സ്ഥലം നോക്കി 14 ലോകങ്ങൾ സഞ്ചരിച്ച് എല്ലായിടവും സഞ്ചരിച്ചിട്ടും എന്താണ് സ്വസ്ഥമായിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് പോയിട്ട് ഒരു സ്ഥലമില്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പുതിയ പുതിയ പ്രശ്നമാണ്, ഇവിടുത്തെ പ്രശ്നമല്ല. അങ്ങനെ പോയി ഓരോ സ്ഥലത്തും ചെന്ന് പറയുന്നു, അങ്ങ് വളരെ സത്യലോകത്തിൽ ചെന്നപ്പോ അവിടെ ആൾക്കാരില്ല, അവിടെ എല്ലാം സന്തോഷമാണല്ലോ, എല്ലാരും ആർക്കും ഒരു ദുഃഖമില്ല. അവിടെ ചെന്നപ്പോ എന്താണ് സന്തോഷം കൊണ്ട് ആൾക്കാർക്ക് എപ്പോഴും പാട്ടും ഡാൻസും. അപ്പൊ അവിടെ എങ്ങനെ ധ്യാനിക്കും? സന്തോഷം നിന്നാ മനുഷ്യൻ എന്ത് ചെയ്യും? പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. അവിടെ ചെന്നപ്പോ അതാണ് എല്ലാരും. വസിഷ്ഠൻ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അവിടെ പോലും പറ്റുന്നില്ല, പിന്നെ വിചാരിച്ച് ഈ ലോകത്തിലെ ഏറ്റവും നല്ലത് നമ്മുടെ സ്വന്തം സ്ഥലം തന്നെ ഏതാണ്? ഭൂമി. തിരിച്ചുകൂടെ തന്നെ ഒന്നിരുന്ന് ധ്യാനിച്ചു എന്നൊരു കഥ വാസിഷ്ഠപ്പെട്ടു. അതുപോലെ നമ്മൾ ഓടി ഓടി ഓടി ഓടി നടന്നു കഴിഞ്ഞാ എല്ലായിടും ഇതുപോലെയൊക്കെ തന്നെ. വലിയ വ്യത്യാസമൊന്നും കാണും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ആ വ്യത്യാസം എത്ര ദിവസം കാണുമെന്ന് പറയാം. ചിലപ്പോ ആ വ്യത്യാസമൊക്കെ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം അത് കഴിയുമ്പോൾ ഇതിലും മോശമാവും. അപ്പൊ ഓടി നടക്കുന്നതിനൊന്നും യാതൊരു അർത്ഥമില്ല. അപ്പൊ അതിനും തന്നെ എന്താണ്? തിദിക്ഷ. കുറെയൊക്കെ സഹിക്കുക, വിട്ടുവീഴ്ചകൾ ചെയ്യുക, പരസ്പരം പൊറുക്കുക, പരസ്പരം സഹായിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതാണ് തിദിക്ഷ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരുമായിട്ട് പൊരുത്തപ്പെട്ടേ ജീവിക്കാൻ പറ്റുമെന്ന് വരുമ്പോൾ പിന്നെ പാരവയ്പൊക്കെ നിൽക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാരവയ്ക്കുന്ന പണിയുണ്ട്. അത് നടത്തിയിട്ട് കുറച്ച് യോജിപ്പിൽ ജീവിച്ചു പോകും. അതാണ് തിദിക്ഷ ഇന്നത്തെ കാലത്ത്. ആ പഴയതുപോലെ ചൂടും കാറ്റും അതൊന്നും സഹിക്കുക എന്നുള്ളതല്ല, അതിന്റെ ഒന്നും ആവശ്യമുണ്ട്. കരുതല ഭിക്ഷ, തരുതല വാസ, അവിടെയാണ് അതിന്റെയൊക്കെ ആവശ്യം. ഇന്നങ്ങനെയല്ല, നിങ്ങൾക്ക് ഭൗതിക സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി ജീവിക്കാം. പണ്ട് അതിനൊന്നും സാധ്യത യാതൊരു സൗകര്യമില്ലായിരുന്നു. പണ്ട് വീടെന്ന് പറഞ്ഞാൽ എന്താണ്? വല്ല ഗുഹയാണ്. ഗുഹ എന്ന് പറയുന്ന എയർ കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് നിന്നാ ഭക്ഷണം കിട്ടും. ഭക്ഷണം കിട്ടാൻ പുറത്തിറങ്ങണ്ടേ, അപ്പൊ തണുപ്പാവും. അപ്പൊ ഗുഹയിൽ പോയിരുന്നു എന്ന് പറഞ്ഞ് രക്ഷയൊന്നുമില്ല. കാരണം ഗുഹയിലും സുരക്ഷിതത്വമൊന്നുമില്ല. നമ്മുടെ സാന്ദ്രാനന്ദ സ്വാമിയുടെയൊക്കെ ഗുരു ഉണ്ടായിരുന്നു ഉത്തരകാശി. അതേ ഒരു ഗുഹയ്ക്കകത്തായിരുന്നു ഞാനും അവിടെ പോയി താമസിച്ചിട്ടുണ്ട്, ഉത്തരകാശി. നല്ലൊരു ഗുഹയാണ്, വളരെ സുരക്ഷിതമായ. എത്ര കൊടും തണുപ്പാലും അതിന്റെ അകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഇതുമില്ല. ആ സ്വാമി ശ്രീധരാനന്ദ, ആ ശ്രീധരാനന്ദയിൽ നിന്നാണ് നമ്മുടെ സാന്ദ്രാനന്ദയും ശിവസ്വരൂപ സന്യാസം സ്വീകരിച്ചതെന്നാണ് എൻ്റെ ഒരു, അങ്ങനെ എന്തോ ആണ് അവിടുന്നാണെന്നാണ് തോന്നുന്നത്. മാത്രമാണ് ആയിരിക്കും. ശിവസ്വരൂപം അവിടെ നിന്നല്ല, ഇവിടെ നിന്നാണ്. അത് രണ്ടാമത് സ്വീകരിച്ചായിരുന്നു അല്ലേ? ഓ ആ, എന്തായാലും ആരോ, എനിക്ക് കൃത്യമായി അറിയത്തില്ല. പക്ഷെ അവരുടെയൊക്കെ ഗുരുവാണോ? അപ്പോ ഇദ്ദേഹത്തിന്, ഇദ്ദേഹം ഉപയോഗിക്കാത്ത സുരക്ഷിതമായിരുന്നാണ്. ഒരു ദിവസം ആൾക്കാരെ നോക്കുമ്പോൾ വെട്ടി മുറിച്ച് കഷണങ്ങളാക്കിയിട്ട് ഉപയോഗിക്കാത്തിരുന്നാണ്, പല കഷണങ്ങളാക്കിയിട്ട്. അപ്പൊ ഗുഹ സുരക്ഷിതമാണോ? ഹിമാലയ പുണ്യ ഭൂമി, ഗംഗയുടെ തൊട്ട് തീരത്ത് പുണ്യഭൂമി, അവിടെയുള്ള ഗ്രാമവാസികൾ വളരെ ശാന്തമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്, ആ ഗ്രാമീണരുടെ പോയി അവരിൽ നിന്ന് ഭിക്ഷ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ സാമ്യങ്ങളെ കഴിച്ചിട്ടുണ്ട്. നല്ല ആൾക്കാരാണ് അവരങ്ങനെ, എന്താണ്, അക്രമ സ്വഭാവം കാണിക്കുന്നവരല്ല. പക്ഷെ നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയാം. ഇദ്ദേഹത്തിന് വളരെ ചിത്രവധം ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെയാണ്. പത്രത്തിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട്, ആ ന്യൂസ് ഞാൻ വായിച്ചത് ഇന്ത്യ പത്രം. സന്യാസിമാർക്കൊക്കെ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ ഇരിക്കാം, അനുവദിക്കും. ഇങ്ങനെയുള്ള വലിയ ഗുഹകൾ, പഴയ ഗുഹകളിലൊക്കെ ഇരിക്കാം. രണ്ടുപേർക്ക് സുഖമായി താമസിക്കാമെന്നുള്ള ഗുഹയാണ്. കുറേ കാലം അവിടെ ഇരുന്നു, പക്ഷെ വെട്ടി കയറി മുറിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടായി, അതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ എന്താണെന്നറിയില്ല. അപ്പൊ ഇദ്ദേഹം ഇവിടെ ഒരു സിദ്ധ മോഡലിലൊക്കെ ഇരുന്നത്. ഈ സിദ്ധ മോഡലാകുമ്പോൾ തന്നെ ആൾക്കാർ പൈസ കൊണ്ട് കൊടുത്തു, ഒരു കൗപീനമൊക്കെ കൊടുത്ത്. ഭക്തന്മാരൊക്കെ വരുമ്പോൾ ഭയങ്കര സിദ്ധ. നമുക്കറിയാം ഈ കൊല്ലത്ത് ഹോട്ടൽ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴും ഇദ്ദേഹം ഒരു ചെറിയ സിദ്ധ മോഡലിലൊക്കെ ഇരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇരിക്കും, കണ്ണടച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കും. ഭയങ്കര ഈ സിദ്ധാമുടലാകുമ്പോ ആൾക്കാർ കൂടും, കൂടുമ്പോ പൈസ കൊടുക്കും. പൈസ കിട്ടുമ്പോഴത്തേക്ക് ആൾക്കാർ ഒന്നും വെട്ടിക്കൊള്ളു, അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിച്ചത്. സിദ്ധ അഭിനയം എന്ന് പറയുന്ന വലിയ കുഴപ്പം. സിദ്ധനായി ഇങ്ങനെ ആക്ട് ചെയ്യുക, ഭയങ്കര എന്തൊക്കെയാണെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുക, സ്വാഭാവികമല്ല, കൃത്രിമമാണ്. നമുക്കറിയാം ആള് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത് സ്വകാര്യമായിട്ട് ദുഃഖങ്ങളെല്ലാം പറയും. ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് ആളുടെ ഭാവമൊക്കെ അങ്ങ് മാറും. ഞാൻ അവിടെ ഇരുന്നതിന് കൊണ്ടാണ് എന്നോട് എല്ലാ ദുഃഖങ്ങളും പറയും. അങ്ങനെ ഇങ്ങനെ പഴയ ജീവിതവും കുടുംബജീവിതവും അതിന് വന്ന് ഇതൊക്കെ പറയും, സങ്കടങ്ങളൊക്കെ പറയും. പക്ഷേ നമ്മളിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഭക്തന്മാരും വന്നു, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാവം ഒന്ന് മാറും, അപ്പോൾ സിദ്ധനാണ്. ഇതാണ് അപകടം. നമ്മൾ നമ്മളായി തന്നെ ഇരിക്കണം. ഒരിക്കലും ആൾക്കാരുടെ മുമ്പിൽ പോയി അഭിനയിക്കാനും അതാണ് ഇതാണെന്ന് കാണിക്കാനും കാല് നീട്ടി കൊടുക്കാനും പിടിക്കാൻ വേണ്ടി വലിയ അപകടമാണ്. അങ്ങനെ കാണിച്ചാൽ എന്ത് വരും എന്ന് വെച്ചാൽ പൈസ വരും. പൈസ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ വെട്ടി നിറഞ്ഞിട്ട് അതുകൊണ്ട് ആ കാലമൊക്കെ പോയി. എത്ര പേര് ഇവിടെ ഞാൻ താമസിച്ച പേരുടെ സ്വാമി ദേഹത്തെ തീയൊക്കെ വെച്ച് പൊള്ളിച്ച് എത്ര ക്രൂരമായിട്ടാണ് കൊന്നത്. അപ്പൊ ഞാനവിടെ ഇല്ല, പിന്നെ വേറെ മൂന്നാല് പേരെ എനിക്കറിയാം കൊന്ന. ഹിമാലയത്തില് ഞാൻ കുറച്ചു കാലമേ താമസിച്ചുള്ളൂ, അല്ലാതെ ഇടയ്ക്ക് പോയിട്ടുണ്ടാകും. എന്റെ പരിചയത്തിലുള്ള ഒരു അഞ്ചാറ് സന്യാസിമാരെ ഹിമാലയത്തിൽ വെച്ച് തന്നെ വളരെ ക്രൂരമായ രീതിയിൽ വെട്ടിക്കൊന്നിട്ടുണ്ട്. അതിനും എത്രയോ സേഫാണ് നമ്മുടെ നാട്. അവിടെ പോയി താമസിച്ചാൽ യാതൊരു സുരക്ഷ. അതാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. ഒരു മലയാളി അവിടെ ഇരുന്ന് ഒരു സ്വാമി കൊല്ലുന്ന കണ്ടിട്ട് അങ്ങേര് ഈ കാവി അഴിച്ച് ഗംഗയിലിട്ടിട്ട് ഓടിയപ്പോ കൊല്ലത്തുണ്ട്. എന്റെ സുഹൃത്താണ്, ഭാര്യയും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അത് കണ്ട് പേടിച്ചിട്ട് അങ്ങനെ കൊന്നുകളെ അവിടെ യാതൊരു ദൈവം വിചാരിക്കും. ആൾക്കാരൊക്കെ കാണാം. അപ്പൊ അങ്ങനെ നമ്മള് എന്താണ് എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചാലും രക്ഷ. സിദ്ധി എന്നൊക്കെ പറഞ്ഞ് കള്ളന്മാർക്കുള്ളവർക്ക് അവർക്കതൊന്നുമില്ല, അവരതൊന്നും അംഗീകരിക്കത്തില്ല. അവർ വെട്ടിക്കൊട്ടു. പിന്നെ ഇവിടത്തെ ഒന്നും അറിയാത്ത ആൾക്കാരുടെ മുമ്പിൽ ചിലപ്പോൾ സിദ്ധി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദക്ഷിണ കിട്ടുമല്ലേ, കുറച്ചൊക്കെ ഇപ്പൊ തിദിക്ഷ എന്ന് പറയുന്നത് അതാണ്. അതും പഴയ തിദിക്ഷയല്ല ഇന്നത്തെ കാലത്ത്. ഇന്നെന്താണ് മനുഷ്യൻ ഒരാൾ ചുരുക്കത്തിലൊക്കെ എന്താണ്, ജീവിതത്തിലൊരു ഡിസിപ്ലിൻ വേണം, അതാണ് ജീവിതത്തിലൊരു അച്ചടക്കം വേണം. അതിനപ്പുറം ഇതിനൊന്നും പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നു ഇതുമായിട്ടൊന്നും യാതൊരു ഇന്നത്തെ സാഹചര്യങ്ങളുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്ന കാര്യമാണ് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത്.